ഐതരേകേശ്വരേതി ആത്മവൈദം ഏക ഏവ അഗ്രാസി നാന്യത് കിഞ്ചനം ഈഷത് സ ഈക്ഷത ലോകാന്നു സൃജായതി സ ഇമാൻ ലോകാൻ അസൃജത അംഭോ മരീജർ മനം അപഹ. ഐതരേയത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. സൈമാൻ ലോകാൻ അസൃജത ആത്മാ പരമാത്മാവ് ഈ ലോകങ്ങളെ സൃഷ്ടിച്ചു. അംഭു മരീചർ മരം അപ മരീചി എന്ന് പറയുന്ന ദ്വിലോകം, അതിനപ്പുറമുള്ള സ്ഥലങ്ങളാണ് അംബ എന്ന് പറയുന്നത്. അതിനിപ്പുറമുള്ളതാണ് മരം പൃഥ്വി ആപഹ. ജലമയമായ ലോകം ആപഹ, മരാമർത്തി ലോകം. എല്ലാ ലോകങ്ങളെയും സൃഷ്ടിച്ചു എന്നാണ്. തത്ര സംശയം, ഇവിടെയാണ് സംശയം വരുന്നത്. കിം പരേവാത്മാ ഇഹ ആത്മശബ്ദേന അഭിലപ്യതിവിടാന്യ കശ്ചിതിതി. ഇവിടെ ആത്മാവ ഇതം ഏക ഏവ അഗ്ര ആസീത എന്ന് പറയുന്ന സ്ഥലം ആത്മാ വൈ ആത്മാവ് മാത്രമായിരുന്നു. ഇവിടെ പരേവ ആത്മാ ഇഹ ആത്മശബ്ദേന അഭിലപ്യതി. ഇഹ ഇവിടെ ആത്മശബ്ദേന ആത്മശബ്ദം കൊണ്ട് പരമാത്മാവിനെയാണോ പറയുന്നത്? കശ്ചിത്, അതോ അതിനുശേഷം വരുന്ന പ്രജാപതി, മറ്റ് ദേവന്മാർ, അങ്ങനെ ആരെങ്കിലുമാണോ? ഇതാണ് ഇവിടുത്തെ വിഷയം. കിം താവത് പ്രാപ്തം, എന്താണ് പൂർവക്ഷിയുടെ അഭിപ്രായം? എന്ന പരമാത്മാ ഇഹാത്മശബ്ദാഭിലപ്യോ ഭവിതം അർഹതീതി. ഇവിടെ പരമാത്മാവിനെയല്ല പറയുന്നു. പരമാത്മാ ഇഹ ആത്മശബ്ദാഭിലപ്യോ ഭവിതം അർഹതീതി. ഇവിടെ ആത്മശബ്ദം കൊണ്ട് പറയേണ്ടത് പരമാത്മാവല്ല. കസ്മാത്, എന്തുകൊണ്ട് വാക്യ അന്യോ ദർശന? വാക്യ അന്യത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് വെച്ചാൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളോട് അന്വയിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാം. ആത്മാ പരമാത്മാവല്ല. പൂർവക്ഷി പറയുന്നു, അതിന് സിദ്ധാന്തി പറയുന്നതിനാണ് വാക്യാന്വയ സുതിരാം പരമാത്മഷയോ ദൃശ്യതയോ പ്രാഗുപത്തേ ആത്മേകത്വ അവധാരണ ആത്മാ വൈ അഗ്രേ എന്നാ പറഞ്ഞിരിക്കുന്നത്. അഗ്രേ മുമ്പ്, സൃഷ്ടിക്കുന്ന മുമ്പ് ആത്മാ വൈ, മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. വൈ നിശ്ചയാർത്ഥത്തിലാണ്. സൃഷ്ടിക്കുന്ന മുമ്പ് ആത്മാവ് മാത്രം എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്ന മുമ്പ് പരമാത്മാവ് മാത്രമാണ്. പിന്നെ ഇവിടെ എന്താ പ്രജാപതി തുടങ്ങിയ അർത്ഥങ്ങൾ എങ്ങനെ വരും എന്ന് സിദ്ധാന്തി പൂർവക്ഷിയോട് ചോദിക്കുകയാണ്. ഞാൻ വാക്യാന്വയ വാക്യാന്വയം എന്നുവെച്ച വാക്യം പരസ്പരം അന്വയിച്ചു വരുന്ന താല്പര്യം. സുതരാം പരമാത്മവിഷയോ ദൃശ്യത്തെ പരമാത്മവിഷയമായിട്ടാണ് കാണപ്പെടുന്നത്. പ്രാഗുത്പത്തെ ആത്മീകത്വ അവധാരണ ഉത്പത്തിക്കുന്ന മുമ്പ് ആത്മീകത്വത്തെ ശ്രുതി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു, അവധാരണം ചെയ്തിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു. എങ്ങനെ? ആത്മാ വാ ഇതം ഏക ഏവ, അവിടെ പറഞ്ഞല്ല ഏക ഏവ. ഏക ഏവ എന്ന് പറഞ്ഞ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. ആത്മാവ് മാത്രമായിരുന്നു, മാത്രമായിരിക്കുന്ന പരമാത്മാവാണ്. മാത്രവുമല്ല ഈക്ഷണപൂർവക സൃഷ്ടൃത്വ വചനാച്ച്, സ ഈക്ഷത സങ്കല്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈക്ഷണപൂർവകമായ സ്രഷ്ടത്വം പരമാത്മാവിൽ വരുന്നു. സ്രഷ്ടാവാകുക, സൃഷ്ടിക്കുന്നവനാകുക, സങ്കല്പിക്കുക, കേവല സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുക, മറ്റൊരായാസം കൂടാതെ മറ്റൊരു പ്രവൃത്തിയും കൂടാതെ. അത് പരമാത്മാവിനെ സാധ്യമാകും. വേറെ ആർക്ക് സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യം? മറ്റുള്ളവരാരെ സൃഷ്ടിക്കണമെങ്കിൽ അവർക്ക് പ്രവൃത്തി വേണ്ടി വരും. ഇവിടെ ഈക്ഷണപൂർവക സൃഷ്ടത്വം ശ്രുതിയിലുണ്ട്. അതുകൊണ്ടും പരമാത്മാവാണ് സൃഷ്ടിയെന്ന് സിദ്ധാന്തി. പൂർവശി വീണ്ടും പറയുന്നു, നായിത്യുച്ചതേ, അത് ശരിയല്ല. ലോകസൃഷ്ടി വചന എന്തുകൊണ്ട് ശരിയല്ല? ഇവിടെ പറയുന്നത് ലോകസൃഷ്ടിയെക്കുറിച്ചാണ്, ലോകങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ലോകസൃഷ്ടി എന്ന് പറയുന്നതാണ് അംബു, മരീചർ, മരം, ആപ, ഇത് ലോകങ്ങളെക്കുറിച്ച് പറയുന്നു. ദ്വിലോകത്തിനപ്പുറം, ദ്വിലോകത്തിന് ഇപ്പുറം എന്ന് രണ്ടായി വിഭജിച്ച് പറയുകയാണ്. ഇത് പരമാത്മാവിന്റെ സൃഷ്ടിയല്ല. ലോകസൃഷ്ടിയാണ്. എന്തുകൊണ്ട് ഇത് പരമാത്മാവായിക്കൂടാ? പരമാത്മനഹി സൃഷ്ടരി പരിഗ്രഹ്യമാണേ മഹാഭൂത സൃഷ്ടിരാദോ വക്തവ്യ. ലോകസൃഷ്ടിസ്തു ഇഹാദ് ഉച്ചത്. പൂർവക്ഷി ഇവിടെ സൃഷ്ടികർത്താവ് പരമാത്മാവല്ല എന്ന് പറയാൻ കാരണം, പരമാത്മാവാണ് സൃഷ്ടികർത്താവെങ്കിൽ പരമാത്മാവിൻ്റെ സൃഷ്ടി തുടങ്ങുന്നത് മഹാഭൂതങ്ങളിൽ നിന്നാണ്. പൃഥ്വി, തേജോ, വായു, ആകാശ സൂക്ഷ്മഭൂതങ്ങളെ സൃഷ്ടിച്ചിട്ട് പിന്നെ അതിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. എന്ന സർവ സൃഷ്ടികൾക്കും ഉപാദാനമായിരിക്കുന്ന മഹാഭൂതങ്ങളാണ്, അതിനെ സൃഷ്ടിച്ചിട്ട് ബാക്കി സൃഷ്ടി. പക്ഷെ ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ലോകങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം മഹാഭൂതങ്ങളുടെ സൃഷ്ടി, അത് കഴിഞ്ഞ് മറ്റൊരു സൃഷ്ടികർത്താവിനെ പരമാത്മാവ് തന്നെ സൃഷ്ടിച്ചു, പ്രജാപതി എന്ന് പറയും. ആ പ്രജാപതി മറ്റ് ലോകങ്ങളെ സൃഷ്ടിക്കുന്നു, ഇങ്ങനെയാണ് പുരാണങ്ങളിലും മറ്റും പറയുന്നത്. അല്ല, നേരിട്ട് പരമാത്മാവ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നില്ല. പ്രജാപതി, ലോകപാലകന്മാരെല്ലാം പലരുമുണ്ട് പുരാണങ്ങൾ. ബ്രഹ്മാ, വിഷ്ണു, മഹേശ്വരന്മാരെ കുറിച്ച് പറയുന്നു. അങ്ങനെ പലതരത്തിൽ ഉള്ള ദേവതകളെക്കുറിച്ച് പറയുന്നു. അവരാണ് ഈ ബാക്കിയുള്ള സൃഷ്ടികളെല്ലാം ചെയ്യുന്നു, എല്ലാം നേരിട്ട് പരമാത്മാവിനെ ചെയ്യുന്നു. അങ്ങനെ പറയേണ്ട കാര്യമുണ്ട്. മറ്റു സൃഷ്ടികളൊക്കെ ദേവതകളാണ്. അപ്പോൾ ഇവിടെ ലോകസൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പരമാത്മാവല്ല. പരമാത്മ സൃഷ്ടി മഹാഭൂതങ്ങളെ സൃഷ്ടിച്ചിട്ടാണ്. അത് പൂർവക്ഷി വിശദീകരിക്കുന്നു. പരമാത്മനെ സൃഷ്ടരി പരിഗ്രഹ്യമാണേ. പരമാത്മാവായ സൃഷ്ടികർത്താവിനെ സ്വീകരിക്കുമ്പോൾ മഹാഭൂത സൃഷ്ടി രാതു വക്തവ്യ. മഹാഭൂത സൃഷ്ടിയാണ് ആദ്യം പറയേണ്ടത്, അതിവിടെ പറയുന്നില്ല. ലോകസൃഷ്ടിസ്തു ഇഹ ആദു ഉച്ചതി. ഇവിടെ ലോകസൃഷ്ടിയെ കുറിച്ച് പറയുക. ലോകസ്ഥ മഹാഭൂത സന്നിവേശ വിശേഷാഹാച അംഭ പ്രവൃത്തി ലോകത്വേനൈവ നിർബ്രവീതി അതു അംഭ പരേണ ദിവം. അന്തരീക്ഷം മരീചയ പൃഥ്വി മരഹ. ഇങ്ങനെയെല്ലാം തുടർന്ന് ഐതരേയത്തിൽ പറയുന്നുണ്ട്. സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ലോകാശ്ച മഹാഭൂത സന്നിവേശിച്ച വിഷയം. ഈ ലോകങ്ങളെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ സന്നിവേശമാണ് എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്നാണ് ലോകങ്ങൾ. സന്നിവേശ വിശേഷമാണ്, ഭൂത സംയോഗമാണ് എല്ലാ ലോകങ്ങളും. ലോകങ്ങളെ കുറിച്ചാണ് ശ്രുതി പറയുന്നത്. അത അനന്തരം അംഭപരേണ ദിവം എന്നവിടെ പറയുന്നു. പരേണ ദിവം അംഭ എന്ന് പറഞ്ഞു. ദ്വിലോകത്തിനപ്പുറമുള്ള ഒരു ലോകം അതേതാണ്? വ്യാഖ്യാതാക്കൾ പറയുന്നത് സ്വർഗലോകമായിരിക്കും. പിന്നെ അന്തരീക്ഷം മരീചേഹ, മരീചി എന്ന് പറയുന്ന അന്തരീക്ഷമാണ്. പൃഥിവി മരഹ, മര എന്ന് പറയുന്ന പൃഥിവിയാണ്. അതിന് താഴോട്ടുള്ളത് ആപഹ, അത് പാതാളമാണെന്ന് പറയുന്നു. അതായത് സപ്തലോകങ്ങളെക്കുറിച്ചും മറ്റും പറയുന്നുണ്ട്, അല്ലെങ്കിൽ 14 ലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ചിലയിടത്ത് 3 ലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതിൻ്റെ മധ്യമാണ് ദ്വിലോകം, മുകളിലോട്ടും താഴോട്ടും, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നും മഹാഭൂത സൃഷ്ടിയെക്കുറിച്ചല്ല പറയുന്നത്, ആ മഹാഭൂതങ്ങൾ കൂടിച്ചേർത്ത് ലോക സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഈശ്വരൻ്റെ പണിയല്ലെന്നാണ് പറയുന്നത്. അതാണ് ലോകാശ മഹാഭൂത സന്നിവേശ വിശേഷ. ലോകങ്ങളെന്ന് പറയുന്നത് മഹാഭൂത സന്നിവേശ വിശേഷങ്ങളാണ്, മഹാഭൂതങ്ങൾ കൂടി ചേർന്നാണ്. തഥാച അംബപ്രകൃതിയിൽ ലോകത്വനൈവ നിർബ്രവീതി. അംബസ് തുടങ്ങിയവ ലോകങ്ങളായിട്ടാണ് ഇവിടെ പറയുന്നത്. നിർബ്രവീതി വളരെ വ്യക്തമായി പറയുന്നു. ആര് ശ്രുതി പറയുന്നു? അതോ അംഭ പരേണ ദിവം, ദ്വിലോകത്തിനപ്പുറമാണ് അംഭസ് ഇത്യാദി. ലോകസൃഷ്ടിച്ച പരമേശ്വരാധിഷ്ഠിതേന അപരേണ കേനചിത് ഈശ്വരനേണ ക്രിയതേ ഇതി ശ്രുതി സ്മൃതിയോരുപലഭ്യതേ. ഇനി ലോകസൃഷ്ടികളെ കുറിച്ച് പറയുമ്പോൾ അത് ശ്രുതിയിലായാലും ശരി, സ്മൃതികളിലായാലും ശരി. സ്മൃതി എന്ന് പറഞ്ഞാൽ പുരാണങ്ങളും എല്ലാം എടുക്കുന്നു. അവിടെയെല്ലാം ലോകസൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പരമാത്മാവിന് അധീനനായിട്ടുള്ള മറ്റൊരീശ്വരൻ, അത് പ്രജാപതി. പ്രജാപതിയാണ് ആ സൃഷ്ടികർത്താവ് എന്നാണ് പറയുന്നത്. ലോകസൃഷ്ടിച്ച പരമേശ്വര അധിഷ്ഠിതേൻ അപരേണ കേനചിത് ഈശ്വരൻ, പരമേശ്വര അധിഷ്ഠിതനായ മറ്റേതൊരു ഈശ്വരൻ. ക്രിയത്തെ ലോകസൃഷ്ടി ക്രിയത്തെ ഇതി ശ്രുതി സ്മൃതി ഒരു പോലെ ശ്രുതി സ്മൃതികളെല്ലാം ഇത് വ്യക്തമാണ്. തഥാ ശ്രുതിർഭവതി ആത്മേവ ഇതമഗ്ര ആസീത് പുരുഷവിത. ഇത് ബൃഹദാരണ്യത്തിൽ പറയുന്നു. സൃഷ്ടിക്കും മുമ്പ് ആത്മൈവ ഇതം അഗ്ര ആസീത്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആത്മാവ് മാത്രമായിരുന്നു. അവിടെ ആത്മശബ്ദം പറഞ്ഞിട്ട് പറയുന്നു ആത്മാവ് എങ്ങനെയായിരുന്നു? പുരുഷവിദ, പുരുഷപ്രകാര എന്നുവെച്ചാൽ പുരുഷനെ പോലെ തന്നെ ശിരപാണ്യാദികളോട് കൂടിയവൻ എന്നാണ്. എന്നുവെച്ചാൽ മനുഷ്യനെ പോലെ തന്നെ കൈയും കാലും ഒക്കെ ഉള്ള ഒരു ആത്മാവാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. അത് ബ്രഹദാരണ്യത്തിൽ പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ കൽപ്പാദിയിൽ ഇത് പറയുന്ന സന്ദർഭത്തിൽ, അവിടെ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് പ്രഥമജൻ പ്രജാപതി ആണ് ആദ്യം. ചിലയിടത്ത് പ്രജാപതി ഹിരണ്യഗർഭൻ സൂത്രാത്മാവെല്ലാം ഒരേ അർത്ഥത്തിൽ പറയും. ചിലയിടത്ത് ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസത്തിൽ പറയും. പൊതുവായിട്ടിപ്പോൾ പ്രജാപതി നടക്കുക, ഈ പ്രജാപതിയാണ് ബാക്കി എല്ലാം സൃഷ്ടിക്കുന്നത്. പ്രജാപതിയുടെ പ്രത്യേകത എന്താണ്? പുരുഷവിധ. പ്രജാപതി കണ്ടാൽ നമ്മളെപ്പോലെ തന്നെ ഇരിക്കും, തലയും കൈയും കാലും എല്ലാം ഉള്ള ഒരു ആചാരബാഹുവാണ്. എന്നാലേ ഇതൊക്കെ സൃഷ്ടിക്കാൻ പറ്റും, ചെറിയ മനുഷ്യന് പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു പ്രജാപതിയുടെ കഥ പറയുന്നുണ്ട് ശ്രുതികളിലും പുരാണ ഇതിഹാസങ്ങളിലും അല്ലെങ്കിൽ സ്മൃതികളിലും എല്ലാം പറയുന്നുണ്ട്. ആ പ്രജാപതി പ്രത്യേകത ഏതാണ്? പുരുഷവിധനാണ്, പുരുഷപ്രകാരനാണ്, പുരുഷ സദൃശനാണ്, പുരുഷനെ പോലെയാണ്, മനുഷ്യനെ പോലെയാണ് പ്രജാപതിയുടെ. സൃഷ്ടികർത്താവ് ഇത്യാദ്യാഹ. അതും അവിടെ ശ്രദ്ധിക്കുന്ന ഈ മനുഷ്യ എന്നെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് പുരുഷവിധ, പുരുഷനെ പോലെ. സ്ത്രീ പ്രജാപതി അങ്ങനെ ഒന്നില്ല, പുരുഷ പ്രജാപതി ആണിനെ പോലെ ഇരിക്കുന്ന ഒരാളാണ് ആദ്യം സൃഷ്ടിച്ചതെന്ന്. പിന്നീട് പുരാണങ്ങളിലൊക്കെ മാറി വന്നിട്ടുണ്ട്, അതെല്ലാം പുരാണ കാലഘട്ടത്തിൽ അതങ്ങനെ പുരുഷന്റെ കുത്തകയായ പോരല്ലോ. എന്നാൽ സ്ത്രീയിലും പ്രജാപതി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് പുരാണങ്ങളിലൊക്കെ സ്ത്രീ രൂപകൽപ്പനകളുണ്ട് സൃഷ്ടികർത്താവ്. വൈദികമായി വരുമ്പോൾ അവിടെ കൂടുതലും 99% പുരുഷ കൽപ്പനയാണ്. ചിലപ്പോൾ 1% എവിടെയെങ്കിലും കാണും സ്ത്രീ കൽപ്പന. അങ്ങനെ ഒരു പുരുഷരൂപത്തിലുള്ള, അത് വളരെ രസകരമായ കാര്യം. എല്ലാ മതങ്ങളിലും മതഗ്രന്ഥങ്ങളിലും ഒക്കെ ദൈവമാണ് പുരുഷനാണ്. മനുഷ്യരിൽ തന്നെ പുരുഷനാണ് സ്ത്രീ. അങ്ങനെ ഒരു ഇത് പ്രജാപതിയാണ്, ഇവിടെ വേദത്തിൽ പറയുമ്പോൾ പ്രജാപതിയാണ്. അപ്പം അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് അതങ്ങനെ വരാൻ വഴിയുമുള്ളു വൈദികമായ ഇതനുസരിച്ച്. കാരണം അങ്ങനെ പ്രജാപതി ആകണമെങ്കിൽ വൈദികമായത് പ്രത്യേകം പറയുന്നുണ്ട്. എന്തെങ്കിലും ചെയ്താൽ പോലെ വൈദികമായ കർമ്മവും ഉപാസനയും സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നതാണ്, രണ്ടും കൂടെ ചേർത്ത് അനുഷ്ഠിക്കുന്നതാണ്. അല്ല, ഉപാസന എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും ദേവനയോ ദേവിയോ ഒന്ന് ഉപാസിച്ചിട്ടൊരു കാര്യമില്ല. വൈദികമായ കർമ്മങ്ങളും ഉപാസനയും അതിൻ്റെ വിധിപ്രകാരം സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നതാണ്, അയാൾക്ക് പ്രജാപതിയാകാൻ പറ്റും. അങ്ങനെ വൈദികമായി ഇത് അനുഷ്ഠിക്കുന്നവൻ ആരായിരിക്കും? പുരുഷനെ പറ്റൂ, സ്ത്രീക്ക് ഒരിക്കലും പറ്റത്തില്ല. എന്തുകൊണ്ട്? സ്ത്രീക്ക് അതിന് അധികാരമില്ല. വൈദികമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനും അത്തരം ഉപാസനകൾ അനുഷ്ഠിക്കുന്നതിനും വേദത്തിൽ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും വൈദികമായ കർമാനുഷ്ഠാനത്തിനോ വൈദിക ഉപാസനകൾക്കോ സ്ത്രീക്ക് അധികാരമുള്ളതായി വൈദികന്മാർ സമ്മതിക്കുന്നില്ല, അതൊരംഗീകരിക്കുന്നില്ല. പിന്നെ സ്ത്രീയുടെ കാര്യമൊക്കെ പറയുന്നതൊക്കെ അർത്ഥവാദ കഥകളാണ്, അർത്ഥവാദങ്ങളാണ്. അപ്പോൾ പുരുഷന് മാത്രമേ ഇതിന് അധികാരമുള്ളൂ അത് ചെയ്യുന്നതിന്. അതുകൊണ്ട് പുരുഷൻ വൈദികമായ കർമ്മങ്ങളും ഉപാസനകളും അനുഷ്ഠിച്ച് ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പം കഴിഞ്ഞ് അടുത്ത കൽപ്പത്തിൻ്റെ ആദിയില് ക്യൂ അനുസരിച്ച് ഒരു പുരുഷന് പ്രജാപതിയാകാം. അത് വളരെ നീണ്ട ക്യൂ ആണ്. സ്ത്രീക്ക് അങ്ങോട്ട് എത്തി നോക്കാനേ പറ്റത്തില്ല. ഇതാണ് വൈദികന്മാർ ചെയ്തിരിക്കുന്ന വ്യവസ്ഥിതി. ഇങ്ങനെയാണ് എന്നുവെച്ചാൽ സ്ത്രീക്ക് ഇതിന് അധികാരമില്ല എന്ന് സ്ത്രീയെ അന്ന് പഠിപ്പിച്ചതാണ്. എത്ര വർഷം മുമ്പ് അത് പഠിച്ച് പഠിച്ച് പഠിച്ച് നല്ല തഴക്കം വന്ന സ്ത്രീകളാണെന്ന് റോഡിൽ ഇറങ്ങിയെങ്കിൽ ആ ചിന്താവാന്ന് വിളിക്കുന്നു. അതിന്റെ പരിശീലനമാണ് നൂറ്റാണ്ടുകളുടെ അഭ്യാസം. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കുറെ ആർഷ സംസ്കാരവാദികളുമുണ്ട്. സ്ത്രീ അങ്ങനെ ആയിരിക്കണം, അങ്ങനെ തന്നെ നിലവിളിക്കണം. റോഡിൽ നിന്നവരെ നിലവിളിപ്പിക്കുന്നത് ഈ പറഞ്ഞ സംഗതിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ അവരെങ്ങനെ പഠിപ്പിച്ചതാണ് നിങ്ങൾക്കിതിനൊന്നും അധികാരമില്ല, പുരുഷനെ അധികാരമുള്ളൂ. ഇന്നലെ ഇന്നൊക്കെ റോഡിൽ നിങ്ങൾ കേട്ടതൊന്നും അറിയത്തില്ല, ഈ നിലവിളികളാണ് സ്ത്രീകൾ, ഞങ്ങൾക്ക് അധികാരമില്ല. ഇത് എത്ര നൂറ്റാണ്ടുകൾ കൊണ്ട് സാധിച്ചെടുത്താണെന്നറിയാമോ പുരുഷന്മാർ? അപ്പോ ഇത് നശിക്കാൻ വിധിക്കപ്പെട്ട ഒരു വർഗമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രക്ഷപ്പെടാൻ യാതൊരു പഴുതും ഇല്ലാത്ത ഒരു വർഗം. ഇനി നൂറ്റാണ്ടുകൾ കഴിയും ഇങ്ങനെ തന്നെ നിലവിളിച്ചുകൊണ്ട് പോകും. ആയിരങ്ങൾ കഴിഞ്ഞു, ഇനി നൂറ്റാണ്ടുകളെങ്കിലും വേണ്ടി വരും. ഇതുങ്ങളുടെയൊക്കെ ബുദ്ധി ഒന്ന് നേരെയാകാൻ. അപ്പൊ അത് ഇവിടെ മുതലേ തുടങ്ങിയിരിക്കുകയാണ്. പ്രജാപതി പുരുഷൻ പുരുഷവിധ ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. ഹർഷ എന്താ പറയുന്നത്, ഹർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഇതാ പഠിപ്പിച്ചത്. അതാണ് ഇവിടെ പുരുഷവിധൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പുരുഷനായി സ്ത്രീയായിരിക്കാൻ പാടില്ല. സാന്ദർഭികമായ ചില കാര്യങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ പറയും നിങ്ങൾ തത്വചിന്തകന്മാരൊക്കെ ഏതോ ദന്തഗോപുരവാസികളാണെന്നൊക്കെ പറയും ഇന്നത്തെ ഭാഷകളൊക്കെ. അതുകൊണ്ടാണ് സന്ദർഭോചിതമായി ഞാൻ അതുകൂടെ പറഞ്ഞത്. ഇത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല, ഭൂരിപക്ഷത്തിനും മനസ്സിലാകത്തില്ല. എനിക്കറിയാം ഈ ലോകം എന്താണെന്നോ ചുറ്റുപാടും എന്ത് നടക്കുന്നോ എന്തെങ്കിലും ബോധമുണ്ടോ? ഒന്നുമില്ലല്ലോ, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. പറ്റിയൊരു സൗകര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ളതല്ലാതെ പരിസരബോധമുള്ളവർക്കല്ലേ ഇതൊക്കെ പറഞ്ഞ മനസ്സിലാകത്തുള്ളൂ. അതെനിക്കറിയാം, എന്നാലും പറയുകയാണ്. പുരുഷവിധനായിരുന്നു എന്നാണ് ഇത്യാദ്യ സ്മൃതിരവി. ഇത് ഈ ഒരു സംസ്കാരത്തിലല്ല, എല്ലാ സംസ്കാരങ്ങളിലും ഉണ്ട്, എല്ലായിടത്തും ഇതുണ്ട്. എല്ലാവർക്കും എന്താ പറയുന്നത്, പക്ഷെ ഇവിടെ ആൾക്കാർ പറയും ഇത് പറയുമ്പോൾ അത് ഇവിടെ ഞാൻ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയല്ല, ഞങ്ങളുടെ ദൈവം സ്ത്രീ ദൈവവും ഉണ്ടെന്ന് പറയും, പക്ഷെ അത് പറയുന്ന 1% ഉള്ളൂ. 99% മറ്റിടത്താണ് നിൽക്കുന്നു. അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് അതാണ് അടുത്ത് പറയുന്നു. സ്മൃതിരപി സവൈ ശരീര പ്രഥമ സവൈ പുരുഷ ഉച്ചേരി ആദികർത്താസ ഭൂതാനാം ബ്രഹ്മാഗ്രേ സമവർത്തം. ഇവിടെ ഇന്ന് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പുല്ലിംഗ ശബ്ദങ്ങളല്ലാതെ സ്ത്രീലിംഗ ശബ്ദം കാണാൻ പറ്റത്തില്ല. എല്ലായിടത്തും പുല്ലിംഗ ശബ്ദങ്ങളെ കാണത്തുള്ളൂ, കാരണം ഇതിൻ്റെ എല്ലാം അവകാശം പുരുഷനാണ്. സവൈ ശരീരി പ്രഥമ, ആ പ്രഥമ ശരീരി എന്നുവെച്ചാൽ ഇതെല്ലാം ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഭാഷ്യകാരൻ്റെ തന്നെ വ്യാഖ്യാനമാണ്. ജ്ഞാനകർമ്മ ഉപാസനകൾ അനുഷ്ഠിച്ച് അതിൻ്റെ ഫലത്തെ പ്രാപിക്കുന്നതിന് യോഗ്യനായവൻ ആ പുരുഷൻ സവൈ ശരീരി പ്രഥമ, അവനാണ് പ്രഥമ ശരീരി. അത് ശരീരി എന്ന് പറയാൻ കാരണം അതും അവിടെ തന്നെ പറയും. ഇനി ഇവിടെയും പറയും, ഐതരേയത്തിലും പറയും, ബഹുദാരണ്യത്തിലും പറയും. പിന്നീട് സൃഷ്ടിക്കുമ്പോൾ ദേവതകൾ അളെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ പലതരത്തിലുള്ള ശരീരങ്ങൾ കൊണ്ട് കാണിച്ചത് ഏതാ പറയും, ഞങ്ങൾക്കിഷ്ടപ്പെട്ട മനുഷ്യ ശരീരമാണ്, ആ മനുഷ്യ ശരീരത്തിൽ തന്നെ പുരുഷ ശരീരമാണ്. സവൈ ശരീരി പ്രഥമ സവൈ പുരുഷ ഉച്ചതേ പ്രജാപതിയെ കുറിച്ചാണ് പറയുന്നത്. പ്രഥമ ശരീരിയാണ് ആദികർത്താസ ഭൂതാനാം, ബാക്കി ഭൂതങ്ങളുടെയൊക്കെ ആദികർത്താവാണ്. ബ്രഹ്മാഗ്രേ സമവർത്തത, അങ്ങനെയുള്ള ബ്രഹ്മ പ്രജാപതി അഗ്രേ സമവർത്തത ആവിർഭവിച്ചു പ്രകടമായി എന്ന്. ഇതിനെല്ലാം കൂടെ ചേർത്ത് അവസാനം ഭാഷ്യകാരൻ്റെ ഒരു അഭിപ്രായം പറയും, അതപ്പോൾ പറയാം. ഐതരേണോവി എങ്ങനെ തദ്ദീത ഐതരേയും അധ്യയനം ചെയ്യുന്നവർ തദ്വേദ ഐതരേയ ശാഖ അധ്യയനം ചെയ്യുന്നവർ കാഠക എന്നൊക്കെ പറയുന്നു. തദ്ധിത പ്രത്യാന്തമാണ്. അധാതോ രേതസഃ സൃഷ്ടി പ്രജാപതേഃ രേതോ ദേവാഃ. അധാതോ രേതസ്, രേതസ്സിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്, ബീജത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. പ്രജാപതേഃ രേതോ ദേവാഃ, പ്രജാപതിയുടെ രേതസ്സിൽ നിന്നാണ്. പ്രജാപതിയാണ് ബീജം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ദേവന്മാരെല്ലാം ഉണ്ടായത് ഈ ദേവസൃഷ്ടിയെക്കുറിച്ച് അവിടെ പറയുന്നു. ദേവന്മാരെല്ലാം സൃഷ്ടിച്ചു, അവർക്ക് ശരീരം വേണം. ഇത്യത്ര പൂർവസ്മിൻ പ്രകരണേ പ്രജാപതി കർത്തൃകാം വിചിത്രാം സൃഷ്ടിം ആപനന്തി. അവിടെ തന്നെ പ്രജാപതിയുടെ വിചിത്ര സൃഷ്ടി എന്ന് പറയുന്നത് നാനാരൂപത്തിലുള്ള ഭാഷകാരം പറഞ്ഞു. മനസ്സുകൊണ്ട് മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായ എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ ഞാൻ ഒന്ന് സങ്കല്പിച്ചിട്ട് സൃഷ്ടിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യം. പറയുന്ന കാരണം സങ്കല്പം കൊണ്ടാണ് സൃഷ്ടി, അപ്പോൾ ജീവസങ്കല്പമാണോ? അല്ല. അതുകൊണ്ടാണ് പറയുന്നത് വിചിത്രാം സൃഷ്ടി മാമനന്തി ആത്മശബ്ദോപി തസ്മിൻ പ്രയുജ്യമാനോ ദൃശ്യത്തെ. ആത്മശബ്ദവും അവിടെ പ്രയോഗിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഐതരേയത്തിൽ ആത്മശബ്ദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ആത്മശബ്ദം പ്രയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് പരമാത്മാവായി കൂടാ പറയുന്നു? അങ്ങനെ പറയാൻ കഴിയത്തില്ല. കാരണം ബൃഹദാരണ്യത്തിൽ ആത്മേവ ഇതമഗ്രഹ ആസീത് പുരുഷവിദഹ എന്ന് പറയുന്നിടത്ത് ആത്മശബ്ദം കൊണ്ട് പ്രജാപതിയാണെന്ന് സ്പഷ്ടമാണ്. ജ്ഞാനകർമ്മ സമുച്ചയ അനുഷ്ഠാനത്തിലൂടെ പുണ്യത്തെ നേടി പ്രകടമായ പ്രജാപതി, അതാണ് അവിടെ ആത്മ. അതുകൊണ്ട് ഇവിടെ ആത്മശബ്ദം വന്നതുകൊണ്ട് പ്രജാപതിക്ക് മുമ്പിലുള്ള പരമാത്മാവ് അങ്ങനെ എടുക്കാൻ പാടില്ല. പരമാത്മാവിന് അധീനനായിരിക്കുന്ന പ്രജാപതി എന്നാണ്. സ്മൃതിയിലെ വാക്യം പ്രജാപതിയെ കുറിച്ചാണോ ആത്മാവിനെ കുറിച്ചാണോ? എവിടെ ഇപ്പൊ പറഞ്ഞ സ്മൃതി വാക്യം എവിടെ? സബൈ ശരീരി പ്രഥമ. അത് സ്പഷ്ടമാണ്. അതുപോലെ ശരീരി എന്ന് പറഞ്ഞ, അപ്പൊ അവിടെ ശരീരി എന്ന് പറഞ്ഞാൽ പിന്നെ സംശയിക്കണ്ട. പ്രജാപതി അപ്പൊ പിന്നെ ലോകാനാം എന്ന് പറയണ്ടേ? വിഷയം ലോകമാണോ ഭൂതമാണോ എന്നല്ലേ വിഷയം? എവിടെ ലോകത്തെ സൃഷ്ടിച്ചു എന്ന്, പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള? അതല്ല വിഷയം. ലോകങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള വ്യക്തമാണ്, ആ സൃഷ്ടികർത്താവ് ആരെന്നുള്ളതാണ്. പക്ഷെ ഭൂതാനാം എന്നാണല്ലോ ഭൂതാനാം എന്നല്ലേ പറഞ്ഞു? ഭൂതങ്ങളെന്ന് വെച്ചാൽ പ്രാണികൾ. ഭൂതങ്ങൾക്ക് എന്തെല്ലാം അർത്ഥമുണ്ട്? എന്തിനെ സൃഷ്ടിച്ചു എന്നുള്ളതല്ല അവിടുത്തെ ചർച്ച. വിനയോ ആര് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്ത് സൃഷ്ടിച്ചു എന്നുള്ളത് മന്ത്രത്തിൽ സ്പഷ്ടമാണ്. ലോകങ്ങളെ സൃഷ്ടിച്ചു. ലോകങ്ങളെ സൃഷ്ടിക്കുന്നത് ഈശ്വരന്റെ പണിയല്ല, പ്രജാപതിയുടെ പണിയാണെന്നാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് ശ്രുതി സ്മൃതിയും എല്ലാം ഇവിടെ ഭാഷ്യകാരൻ ഉദ്ധരിക്കുകയാണ്. ശ്രുതി പോലും ആത്മശബ്ദം ഉപയോഗിച്ചതുകൊണ്ട് പരമാത്മാവ് എടുക്കാൻ പാടില്ല. ഹിരണ്യഗർഭനാണ് ആത്മീയവൈതമഗ്രാസീത് പുരുഷവിത ഇത്യത്ര ഏകത്വ അവധാരണമപി പ്രാഗുത്പത്തെ സ്വവികാരാപേക്ഷം ഉപദ്ധ്യത്തെ. അതുമാത്രമല്ല ഏക ഏവ ആത്മീയവ ഇതം അഗ്ര ആസീത് എന്നിവിടെ ആത്മാ ഏവ ഐതരീയത്തിലാണെങ്കിലും ആത്മാവ ഇതം ഏക ഏവ ഏകമെന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമതൊരാളില്ലല്ലോ, പരമാത്മാവ് മാത്രമാണ്. ആത്മശബ്ദോ തസ്മിൻ പ്രയുജ്യമാനോ ദൃശ്യത ആത്മേവ ഇതമഗ്ര ആസീത് പുരുഷവിദ. ഏകത്വ അവധാരണമപി പ്രാഗുത്പഹത്തെ സ്വവികാരാപേക്ഷം ഉപപദ്യത്തെ. അവിടെ ഏകത്വം ഉറപ്പിക്കുന്നത് ഉത്പത്തിക്ക് മുമ്പ് സ്വവികാരാപേക്ഷം സ്വവികാരത്തെ അപേക്ഷിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഉപപദ്യത്തെ ഈക്ഷണമപി തസ്യ ചേതനത്വ അഭ്യവുമാതും. പിന്നെ സങ്കല്പിച്ചു എന്ന് പറയുന്നത് അതും പ്രജാപതിക്ക് യോജിക്കും, കാരണം പ്രജാപതി ചൈതന്യമുള്ള ആളാണ്. അപ്പൊ ചൈതന്യം ഉള്ള ഒരാളിന് സങ്കല്പിക്കാം, അതും പ്രജാപതിക്ക് യോജിക്കും. ഏകത്വം സാധാരണ പരമാത്മാവിനാണ് പറയുന്നത്, പക്ഷെ പ്രജാപതിക്ക് യോജിക്കും, കാരണം താൻ സൃഷ്ടിക്കുന്ന കാര്യങ്ങളെ അപേക്ഷിച്ച് സൃഷ്ടിക്കുന്ന മുമ്പ് ഏകനായിരുന്നു. അങ്ങനെ ഏകത്വം പറയാം. അതിനു മുമ്പിലുള്ള പരമാത്മാവിനെ അപേക്ഷിച്ച് ഏകനല്ല, താനും കൂടെ വന്നപ്പോൾ രണ്ടുപേരായി. പക്ഷെ തന്റെ സൃഷ്ടി അപേക്ഷിച്ച് താൻ ഏകനാണ്. അതാണ് ഏകത്വ അവധാരണമപി. ഏകത്വ അവധാരണവും പ്രാഗുത്പത്തെ സ്വവികാരാപേക്ഷ ഉത്പത്തിക്ക് മുമ്പ് സ്വവികാരങ്ങളെ അപേക്ഷിച്ച് ഉപദ്ധ്യത. ഈക്ഷണമപി തസ്യ ചേതനത്വ അഭ്യവുമാതം. ഈക്ഷണം എന്ന് പറയുന്നത് സങ്കല്പവും ചേതനത്വ അഭ്യവുമാതും. ചേതനത്വത്തെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് പ്രജാപതിയിൽ സങ്കല്പവും യോജിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവിടെ വളരെ രസകരമായൊരു കാര്യം പറയുന്നുണ്ട്. ഐത്രേയത്തിൽ തന്നെ അഭിജത്താഭ്യോ ഗാം ആനയത്താഭ്യോ അശ്വം ആനയത്താഭ്യ പുരുഷം ആനയ അബ്രുവൻ നിത്യവം ജാതിയകോ ഭൂയാൻ വ്യാപാര വിശേഷോ ലൗകികേഷു വിശേഷവത്സു ആത്മസു പ്രസിദ്ധ ഇഹ അനുഗമ്യത്തെ. അവിടെ തന്നെ ഈശ്വരൻ പ്രജാപതിയെ സൃഷ്ടിച്ചു. പ്രജാപതി പ്രഥമ ശരീരിയാണ്. സങ്കല്പം കൊണ്ട് മറ്റ് ദേവതകളെയൊക്കെ സൃഷ്ടിച്ചു, എല്ലാത്തിനെയും സൃഷ്ടിച്ചു ദേവതകൾ. പിന്നെ അവർക്കും ഉണ്ട് ഓരോ സൃഷ്ടി. ഇതെല്ലാ ഭാരവും കൂടെ ഈശ്വരൻ തന്നെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് ഈശ്വരൻ തീരുമാനിച്ചു. പലർക്കായിട്ട് ജോലി വിഭജിച്ചു കൊടുക്കും. ഇന്നത്തെ ഏറ്റവും പുതിയ മാനേജ്മെന്റ് തിയറി, എല്ലാം ചാടുകയറി ഒറ്റയ്ക്ക് കയറി, എല്ലാം കുളമായി പോകും. എല്ലാം ഓരോരുത്തർക്കും ജോലി വീതിച്ചു കൊടുക്കുക, എന്നിട്ട് വളരെ ഇതെല്ലാം ഓരോരുത്തരും ചെയ്യുന്നുണ്ട് ആസ്വദിച്ചിരിക്കുക. തലവേദന കുറഞ്ഞിരിക്കും. എന്തെങ്കിലും പ്രശ്നം വന്ന ഉത്തരവാദിത്വം അവരെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യാം. നീ ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്ന് പറയുകയും ചെയ്യും. ഇങ്ങനെ പുതിയ മാനവ ഇത് ഈശ്വരനും അറിയാമായിരുന്നു എന്നാണ്. ഈശ്വരൻ ഇതെല്ലാം ഓരോരുത്തരെ ഏൽപ്പിച്ചു, ഓരോന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പ്രജാപതി ഇവരെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ പ്രവർത്തിക്കണമെങ്കിൽ ശരീരം വേണം. അപ്പോൾ ഓരോ ദേവതകൾക്കും ഓരോ ശരീരങ്ങളെ കാണിച്ചു കൊടുത്തു. ചിലർക്ക് പോത്തിന്റെ ശരീരം കൊടുത്ത് വേണ്ടെന്ന് പറഞ്ഞു, പക്ഷിയുടെ ശരീരം കൊടുത്ത് വേണ്ടെന്ന് പറഞ്ഞു. അതൊന്നും അവർക്ക് പിടിച്ചില്ല, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കുതിരയെ കൊടുത്ത് അവസാനം മനുഷ്യ ശരീരം കൊടുത്തു. അപ്പം എല്ലാവർക്കും സന്തോഷമാണ്. ഇത് കൊള്ളാമല്ല, ഇത് പറ്റിയ സാധനമാണ്. അവരാവശ്യപ്പെട്ട് ഞങ്ങൾക്കൊരു അധിഷ്ഠാനം വേണം. ഇത് പലയിടത്തും ചർച്ച ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും അധിഷ്ഠാനം ആവശ്യപ്പെട്ടെന്നും അവർക്ക് പല പല ശരീരങ്ങളെ കാണിച്ചെന്നും അതൊന്നും ശരിയാകത്തില്ലെന്നും ഇതവരിഷ്ടപ്പെട്ടു. അതിനും കാരണം പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഈ ശരീരം ഇഷ്ടപ്പെട്ടു? കാരണം അതിൽ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ശരീരങ്ങളൊന്നും അത് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യനും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ശ്രേഷ്ഠമായത് എന്താ ചെയ്യുന്ന മനുഷ്യൻ? അത് വൈദികമായ ഭാഷയിൽ അല്ലെങ്കിൽ ഭാഷകാരൻ്റെ വ്യാഖ്യാനമനുസരിച്ച് കർമ്മങ്ങളും ഉപാസനകളും, വൈദികമായ കർമ്മങ്ങളും ഉപാസനകളും മനുഷ്യ ശരീരത്തിലിരുന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് കാളയുടെയും പോത്തിൻ്റെയും ഒന്ന് ശരീരം കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് മനുഷ്യനും ആ ശരീരമാണ് കിട്ടിയത് ദേവതകൾക്കും. അതുകൊണ്ടാണ് ഈ ദേവതകളെല്ലാം മനുഷ്യൻ്റെ രൂപത്തിയിരിക്കുന്നത്. അതിൽ തന്നെയാണ് പുരുഷ ശരീരം. പുരുഷ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കർമ്മ ഉപാസനകൾ നടക്കൂ, സ്ത്രീ ശരീരത്തിൽ സാധ്യമല്ല. ഇതൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനം. അഭിച താഭ്യോഗാം ആനയത്, ആ ദേവതകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഗാം എന്ന് വെച്ചാൽ മൃഗശരീരങ്ങൾ ഉദ്ദേശിച്ചാ പറയുന്നു. പലതരത്തിലുണ്ടല്ലോ, അതിനെയാണ് കൊണ്ടുവന്നത് എന്നാണ്. അപ്പോ ഇവിടെ ഇന്നത്തെ കുട്ടികളുടെ അടുത്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കും, നിങ്ങളാരും ചോദിക്കത്തില്ല, ഈ അങ്ങനെ സൃഷ്ടിച്ച് ആദ്യം ശരീരം കൊണ്ടുവന്നപ്പോൾ പശുവിൻ്റെ ശരീരമാണോ കൊണ്ടുവന്നത്, അതേ ദിനോസറുകളുടെ ശരീരമാണോ കൊണ്ടുവന്നത്, അതിലെ ആദ്യം ഉണ്ടായത് എന്ന് ചോദിക്കും. ചില എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത്രയും വിവരമുള്ളവരിവിടെയല്ല ചോദിക്കുക. എന്താണ് ഈ പശുവും കുതിരയൊക്കെ അതിനു മുമ്പുണ്ടോ? ഈ പശുവും കുതിരയൊക്കെ ദേവന്മാർക്ക് ശരീരം കിട്ടുന്നതിന് മുമ്പേ ഉണ്ടോ? ഏത്? അതാണല്ലോ ചോദിച്ചത്, ദിനോസറുകളല്ലേ ആദ്യം കാണിക്കേണ്ടത്, അങ്ങനെ ചോദിച്ചു. ദിനോസറുകളെയും കാണിക്കാൻ പറ്റില്ലല്ലോ. അതിനെയും കാണിക്കാൻ പറ്റില്ല. അതെ, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ദേവന്മാരിലെ, ഇതെല്ലാം ഉണ്ടാക്കി അല്ല, ഓരോന്നും കൊണ്ടുവന്ന് കാണിച്ചു വന്നു. പ്രജാപതിക്ക് ഇതൊക്കെ സങ്കല്പിച്ചുണ്ടായിക്കൂടെ? പ്രജാപതിക്ക് എന്താ പ്രയാസം? ഇനി ബാക്കി സൃഷ്ടിക്കാൻ പോകുന്ന ഓരോരോ ഐറ്റത്തെ എടുത്ത് കാണിച്ച് ഇത് മതിയോ ഇത് മതിയോ. ഇവിടെ തുടങ്ങുന്നത് പോത്ത് കാളയിൽ നിന്നാണ്. അപ്പോഴാണ് ചോദിച്ചത്, എന്തുകൊണ്ട് അതിന് മുമ്പേ ഉണ്ടായിരുന്ന ശരീരം കാണിച്ചില്ല, കുറച്ചുകൂടെ വലിയ ശരീരമാണല്ലോ എന്നൊരിക്കലാളിനോട് ചോദിച്ചു. അതുകൊണ്ട് താഭ്യ അശ്വ ആനയതവർക്ക് അശ്വത്തെ കാണിച്ചു കൊടുത്തു. താഭ്യ പുരുഷം ആനയ അവസാനമാണ് ഈ മനോഹരമായ ശരീരത്തെ കാണിച്ചത്, മനുഷ്യ ശരീരത്തെ. താഭ്രുവൻ അവർ പറഞ്ഞു, ഇത് കൊള്ളാം, ഞങ്ങൾക്ക് ഇത് മതി, മറ്റൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഈ ദേവതകളെല്ലാം നമ്മളെപ്പോലെ ഇരിക്കുന്നത്. അതാ കാരണം. ഭ്രുവൻ ഇതിനെക്കുറിച്ച് ഭാഷകാരൻ്റെ അഭിപ്രായം പറയും കേട്ടോ. ഇത്യേവൻ ജാതിയക്കോ ഭൂയാൻ വ്യാപാര വിശേഷോ ലൗകികേഷു വിശേഷവസു ആത്മസു പ്രസിദ്ധ അനുപമ്യതേ. ഈ വിഷയങ്ങളെക്കുറിച്ച് ഭാഷകാരൻ പറയുന്ന കാര്യം ഭാഷ്യം വായിച്ചിട്ടേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഞാൻ നേരിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അത് ഭാഷ്യം വായിച്ചിട്ട് പറയാം, ക്ഷമിക്കുക. ധ്രുവൻ അവർ പറഞ്ഞു, കൊള്ളാം ഇത് കൊള്ളാം. ഇത്യവൻ ജാതിയോ ഭൂയാൻ വ്യാപാര വിശേഷോ ലൗകികേഷു വിശേഷവസ്സു ആത്മസു പ്രസിദ്ധ അനുഗമ്യതേ. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരിക, എടുത്ത് കാണിച്ചു കൊടുക്കുക, കൊള്ളാം എന്ന് പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രവൃത്തികളെല്ലാം സാധാരണ ലോകത്ത് മനുഷ്യർ കാണുന്ന കാര്യങ്ങളാണ്. ഇത്തരം സംഭവങ്ങളെല്ലാം ഒരു പ്രഥമ ശരീരയിലെ സംഭവിക്കത്തുള്ളൂ. ഇത്തരം പ്രവൃത്തികൾ, ഒരു ശരീരം കൊണ്ടുവരിക, ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കുക, മതിയോ എന്ന് ചോദിക്കും, മതി എന്ന് പറയും, ശരി എന്നാ എടുക്കുക. നമ്മൾ തുണിക്കടയിലൊക്കെ പോയി ഓരോ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഒരു ലോകപ്രസിദ്ധമായ കൊച്ചുകുട്ടികളെ കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തു, ശരി ഇത് കൊള്ളാം. ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു ശരീരമുള്ളിടത്തേ നടക്കത്തുള്ളൂ. ഇതൊക്കെ ഐതരേറ്റ് പറയുന്നുണ്ട്, സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പരമാത്മാവല്ല സൃഷ്ടികർത്താവ് പൂർവപക്ഷി പറയുന്നു, പിന്നീട് വന്ന ഒരു ശരീരി ആണ്. കാരണം ശരീരികളിൽ കാണുന്ന വ്യാപാരങ്ങളെ അവിടെ പറയുന്നു ശ്രുതി. ഇത്യവും ജാതിക്കു ഭൂയാൻ വ്യാപാര വിശേഷം, ധാരാളം പ്രവൃത്തികൾ ലൗകികേഷു വിശേഷ വസ്തു ആത്മസു പ്രസിദ്ധ, ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ജീവികളിൽ കാണുന്ന പ്രവൃത്തികൾ ഇഹ അനുഗമ്യത ഇവിടെ കാണുന്നുണ്ട്. ശ്രുതിയിലും ഐതരേയത്തിലും പ്രാധാന്യത്തിലും എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ സൃഷ്ടികർത്താവ് പരമാത്മാവല്ല പ്രജാപതിയാണെന്ന്. തസ്മാത് വിശേഷവാനൈവ കശ്ചിത് ഇഹ ആത്മാസ്യ, അതുകൊണ്ട് ആത്മാ വൈ ഇതമഗ്ര ആസി എന്നെല്ലാം പറഞ്ഞാലും അവിടെ ആത്മാവ് പരമാത്മാവല്ല. വിശേഷവാൻ എന്ന് വെച്ചാൽ ശരീരം പ്രവൃത്തി എല്ലാം ഉള്ള ഒരു ദേവതയാണ് ഇവിടെ പറയുന്നത്. ആത്മാസ്യ, എത്രമാത്രം ഈ കാര്യത്തിന് വേണ്ടി പൂർവക്ഷി ചിന്തിച്ചിരിക്കുന്നു. ഏവം പ്രാപ്തേ ഭ്രൂമഹ, സിദ്ധാന്ത് പറയുന്നു പരൈവ ആത്മാ ഇഹ ആത്മശബ്ദേന ഗൃഹ്യതേ ഇതരവത്, അതാണ് സൂത്രം. എന്താണ് ആത്മഗ്രഹീതി ഇതരവത്? ഇവിടെ ആത്മശബ്ദം കൊണ്ട് പരമാത്മാവിനെ തന്നെ ഗ്രഹിക്കണം. ഇതരവത് അത് വ്യാഖ്യാനി പരയേവ ആത്മാ, പരമാത്മാവ് തന്നെയാണ് ഇഹ ആത്മശബ്ദേന ഗ്രഹീത, ഇവിടെ ആത്മശബ്ദം കൊണ്ട് ഗ്രഹിക്കപ്പെടുന്നത് ഇതരവത്. യഥാഇതേഷു സൃഷ്ടിശ്രവണേഷു തസ്മാത്വാ ഏതസ്മാത് ആത്മനാകാശ സംഭൂത ഇത്യവുമേയാദിഷു പരസ്യാത്മനോ ഗ്രഹണം. അത് ഇതരവത് എന്ന് പറഞ്ഞാൽ എന്താ? തൈത്തിരീയ ശ്രുതിയിൽ തസ്മാത്വാ ഏതസ്മാത് ആത്മനാകാശ സംഭൂത, അവിടെ ആർക്കും തർക്കമില്ല, അവിടെ പരമാത്മാവിൽ നിന്ന് സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. അതുപോലെ ഇവിടെയും പരമാത്മാവിൽ നിന്നുള്ള സൃഷ്ടിയാണ് പറയുന്നത് എന്നാണ്. സൃഷ്ടിശ്രവണേഷു സൃഷ്ടിശ്രുതി, ശ്രവണം എന്ന് വെച്ചാൽ ശ്രുതി. അങ്ങനെ തസ്മാത്വായ തസ്മാത്മനാകാശം ഇത്യവുമാദിഷു പരസ്യാത്മനോ ഗ്രഹണം, ഇവിടെ പരമാത്മാവിനെയാണ് പറയുന്നത്. യഥാച ഏതസ്മിൻ ലൗകിക ആത്മശബ്ദ പ്രയോഗേ പ്രത്യേകാത്മാ ഏവ മുഖ്യ ആത്മശബ്ദേന ഗൃഹീതേ തഥാ ഇഹാപി ഭവിതുമർഹതി. ലോകപ്രസിദ്ധമായ ആത്മശബ്ദം, ആത്മാ എന്ന് പറയുമ്പോൾ അവിടെ എന്തിനെ ഗ്രഹിക്കുന്നു? പ്രത്യേകാത്മാവാണ് എന്ന് വെച്ചാൽ ദേവതയൊന്നുമല്ല. ആത്മാന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആത്മാ എന്ന് പറഞ്ഞാൽ പ്രത്യേകാത്മാവാണ്. അതുപോലെ ഇവിടെയും ആത്മാവെന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെ ഗ്രഹിക്കുന്നു, ദേവതയെന്ന് ഗ്രഹിക്കേണ്ട ആവശ്യം ഇല്ല. യഥാച ഇതരസ്മിൻ ലൗകിക ആത്മശബ്ദ പ്രയോഗേ പ്രത്യേകാത്മാ ഏവ ആത്മശബ്ദേന ഗ്രഹിതേ, ലൗകികമായ ആത്മശബ്ദ പ്രയോഗത്തിൽ പ്രത്യേകാത്മാവിനെ ഗ്രഹിക്കുന്നത് പോലെ ഇഹാവി ഭവിതം അർഹതി. എത്ര ദുവാത്മൈവ ഇതമഗ്ര ആസീദിത്യവമാതു പുരുഷവിധയത്യവമാദി വിശേഷണാനന്തരം ശ്രൂയതേ ഭവേത് തത്ര വിശേഷവദാത്മനോ ഗ്രഹണം. എന്നാൽ പറയുന്നു എവിടെയാണോ ആത്മൈവ ഇതമഗ്ര ആസീത് പുരുഷവിധ തുടങ്ങിയ സ്ഥലങ്ങളിൽ, അവിടെ കേവലം ആത്മശബ്ദമാണ്, അവിടെ പുരുഷവിധ എന്നിവിടെയുണ്ട്, പുരുഷ ശബ്ദം പറയുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആത്മശബ്ദം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രജാപതിയെ ഗ്രഹിക്കുന്നു. അല്ലാതെ ആത്മശബ്ദം കാണുന്നിടത്തല്ല അവരെ അർത്ഥം ഗ്രഹിക്കേണ്ട കാര്യമില്ല. പ്രജാപതിയെ ഗ്രഹിക്കേണ്ട അതെടുക്കുക. പക്ഷെ ഇവിടെ പരമാത്മാവിനെ തന്നെ ഗ്രഹിക്കണം. അത് ഭാഷകാരെ സമർത്ഥിക്കും. എത്രത്തോ ആത്മീയവൈതമഗ്രാസീതിത്യവുമാതോ ബ്രതാരണ്യത്തിൽ പുരുഷവിധ ഇത്യവുമാതി വിശേഷണാന്തര ശ്രീയതി. അവിടെ പുരുഷവിധ എന്നൊരു വിശേഷണം പറയുന്നുണ്ട്. അതുകൊണ്ട് തത്ര വിശേഷവതാത്മനോഗ്രഹണം, അവിടെ വിശേഷവത്തായ ആത്മാവിനെയാണ് ഗ്രഹിക്കേണ്ടത് എന്ന് വെച്ചാൽ പ്രജാപതി. അത്ര പുനഃ പരമാത്മഗ്രഹണ അനുഗുണം ഏവ വിശേഷണം അപ്പി ഉത്തരം ഉപലഭ്യതേ സഹിക്ഷത ലോകാനുസൃജ ഇതി. പക്ഷേ ഇവിടെ ഐതരേയത്തിൽ ആത്മാവ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പരമാത്മാവിനെ തന്നെ ഗ്രഹിക്കണം. കാരണം തുടർന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ആ വിശേഷണങ്ങളായി പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങളെല്ലാം പരമാത്മാവിനെയാണ് വെളിപ്പെടുത്തുന്നത്. എങ്ങനെ? സ ഈക്ഷത, അവൻ സങ്കല്പിച്ചു, ലോകാൻ സൃജയി, ലോകങ്ങളെയെല്ലാം ഞാൻ സൃഷ്ടിക്കട്ടെ. അത് പരമാത്മാവിനെ സാധ്യമാകും, എല്ലാത്തിനെയും സൃഷ്ടിക്കാം. കൂടുതൽ യുക്തികളടുത്ത് പറയും. അത്ര പുനഃ ചൈതരീയത്തിൽ പരമാത്മഗ്രഹണ അനുഗുണമേവ വിശേഷണം. പരമാത്മാവിനെ ഗ്രഹിക്കുന്നതിന് അനുഗുണമായ യോഗ്യമായ വിശേഷണമാണ് ഉത്തര ഉപലഭ്യത. ഇനി വരുന്ന ഭാഗങ്ങളിൽ നോക്കുമ്പോഴും അതാ മനസ്സിലാകും. എങ്ങനെ? സഹിക്ഷത ലോകാനുസൃജയി സ ഇമാൻ ലോകാൻ അസൃജത ഇത്യുമാ. ഈ ലോകങ്ങളെല്ലാം അവൻ സൃഷ്ടിച്ചു പരമാത്മാവ്. തസ്മാ തസ്യവ ഗ്രഹണമിതി ന്യായം. അതുകൊണ്ട് ഐതരേയത്തിൽ ആത്മാശബ്ദം കൊണ്ട് പരമാത്മാവിനെ തന്നെ ഗ്രഹിക്കണം. പൂർവക്ഷി പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം പറഞ്ഞില്ല, അതിനി പറയും. ഇപ്പൊ സിദ്ധാന്തം പറയണം. ലൗകികം എന്ന് വെച്ചാൽ ലോകപ്രസിദ്ധം. ലൗകികം, ലോകേ വിദിതം, ലൗകികം. ആധ്യാത്മികം, ലൗകികം, ഭൗതികം എല്ലായിടത്തും ഇഷ്ടഞ്ഞ് പ്രത്യയം വന്നിട്ട് ഭവാർത്ഥത്തിൽ, വിദിതാർത്ഥത്തിൽ പല അർത്ഥങ്ങളിലും വരും. സൂത്രത്തിൽ വന്നത് ആത്മഗ്രഹീതിഹി, ആത്മഗ്രഹണം എന്ന് വെച്ചാൽ ആത്മാവായുധം. ഇതരവ തൈത്തിരീയ ശ്രുതി പോലെയാണ് ഐതരീയത്തിലെ ശ്രുതി. ഉത്തര എന്ന് പറഞ്ഞാൽ തുടർന്നു വരുന്ന വിശേഷണങ്ങളിൽ നിന്നും അത് മനസ്സിലാക്കാം. അത് നിഭാഷകാരം വിശദീകരിക്കും. ബാക്കി അന്വയദർശന പരമാത്മഗ്രഹണം ഇതി പുനർയതുക്തം തത് പരിഹർത്തവ്യം ഇതി. ഇതാദ്യം പൂർവക്ഷി പറഞ്ഞ വാദത്തെ നിഷേധിക്കുന്നു. പറഞ്ഞു ബാക്കി അന്വയദർശന, തുറന്നുള്ള ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോഴും വാക്യത്തെ അന്വയിച്ചു വാക്യാർത്ഥത്തെ ഗ്രഹിക്കുമ്പോഴും മനസ്സിലാകുന്നത് പ്രജാപതിയാണ് പരമാത്മാവല്ല എന്ന് പൂർവക്ഷി പറഞ്ഞു. അതാണ് വാക്യാന്വയ ദർശന എന്ന പരമാത്മഗ്രഹണം. പരമാത്മഗ്രഹണം അല്ല ഇത് ഏതുക്തം എന്നെന്താണോ പറഞ്ഞത് തത് പരിഹർത്തവ്യം, അതിന് സമാധാനം പറയുന്നു. അപ്പോൾ പൂർവക്ഷിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം പറയും. ഇവിടെ പരമാത്മാവ് തന്നെയാണ്. അത്ര ഉച്യത്തെ. സമീപിന്റെ മുകളിൽ പറഞ്ഞ സ ലോകാനുസൃജ ഇതി സ ഇമാൻ ലോകാൻ അസൃജത എന്നുള്ളതിലെല്ലാം പ്രജാപതിക്ക് ലോകങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവില്ല എന്ന് പൂർവപക്ഷി അംഗീകരിക്കുന്നുണ്ടോ? പൂർവപക്ഷി അംഗീകരിക്കുന്നുണ്ടോ പ്രജാപതി വിചാരിച്ചാൽ ലോകങ്ങളെ സൃഷ്ടിക്കാൻ പറ്റില്ല? പ്രജാപതിയുടെ സൃഷ്ടിയെ പൂർവപക്ഷി അംഗീകരിക്കുന്നു. ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ പറ്റില്ല പ്രജാപതിക്ക്? ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ മുഴുവൻ പറ്റത്തില്ല. അത് ഈശ്വര അധീനമായി ബാക്കിയെല്ലാം അവിടെ യോജിപ്പ് തന്നെയാണ്. പരമാത്മാവിനെയും പൂർവപക്ഷി അംഗീകരിക്കുന്നുണ്ട്, പ്രജാപതി അംഗീകരിക്കുന്നുണ്ട്, സൃഷ്ടി അംഗീകരിക്കുന്നുണ്ട്. ഇത്രയുള്ള വ്യത്യാസം. ഐതിരേയത്തിൽ ആത്മശബ്ദം കൊണ്ട് പരമാത്മാവിനെ എടുക്കണം, പ്രജാപതിയെ എടുക്കണം. ആ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം. അപ്പൊ ഈ യുക്തി അവിടെ ശരിക്കും ഫലിക്കുമോ? ഏത് ലോകാനുസൃജ എന്നുള്ള പറഞ്ഞതില് അത് ഭാഷകാരൻ സമർത്ഥിക്കും. അതാണ് ഇനി പറയുന്നത്. ഭാഷകാരൻ പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവിന്റെ സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. ഏതുപോലെ തൈത്തിരീയത്തിലെ പോലെ. തൈത്തിരീയത്തിൽ എങ്ങനെയാണോ പരമാത്മ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുപോലെയാണ് ഐതിരീയത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആത്മാവൈതമഗ്രാസിത് പുരുഷവിത എന്ന് പറഞ്ഞ ബൃഹദാരണ്യത്തിൽ അവിടെ പറയുന്നത് പ്രജാപതിയെക്കുറിച്ചാണ്. അത് വ്യക്തമായി വിശദീകരിക്കും. പൂർവശിക്ക് ബോധ്യമാകത്തക്ക തരത്തിൽ വിശദീകരിക്കും. അത്ര ഉച്ചതേ അവധാരണ അവധാരണ. ഇവിടെ പരമാത്മാവിനെ തന്നെയാണ് പറയുന്നത്. അവധാരണ എന്താണ് അവധാരണ? അടുത്ത് പറയുന്നു, വിശദീകരിക്കുന്നു. അവിടെ ഏവാന്നൂടെയുണ്ട്, ഏവശബ്ദമുണ്ട്, വയ്യുമുണ്ട്. വയ്യും ഏവശബ്ദത്തിന്റെ അർത്ഥത്തിൽ തന്നെ. ഭവ്യത് ഉപവനം പരമാത്മനോ ഗ്രഹണം. പരമാത്മാവിനെയാണ് ഇവിടെ ഗ്രഹിക്കേണ്ടത്. അപ്പോ ഭാഷ്യകാരൻ ഇവിടെ പറഞ്ഞു വരുന്നത് തത്വത്തെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചിന്തിക്കും, ബൃഹദാരണ്യത്തിൽ അങ്ങനെ പറഞ്ഞു, ഐതിരേയത്തിൽ ഇങ്ങനെ പറഞ്ഞു, തൈത്തിരീയത്തിൽ അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്കെന്താ പറയുവാൻ? അവരവരും ഇഷ്ടമുള്ളതുപോലെ പറഞ്ഞോട്ടെ, നമ്മൾ ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് ഇരുന്ന് ചിന്തിക്കുന്നവരും കാണും. ഭാഷ്യകാരൻ പറയുന്ന അതല്ല. ഭാഷ്യകാരൻ പറയുന്ന ഇവിടെ നിന്ന് എന്ത് തത്വത്തെയാണ് ഗ്രഹിക്കേണ്ടത്. ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് ഉള്ള തടസ്സവാദങ്ങളാണ് പൂർവക്ഷി ഉന്നയിക്കുന്നത്. ഇങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല. ഭാഷ്യകാരൻ അതിനെയൊക്കെ നിഷേധിക്കുന്ന എന്താണോ, ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം എന്ത് തത്വത്തെയാണ് ഗ്രഹിക്കേണ്ടത് എന്നാ. ഭാഷ്യകാരൻ എപ്പോഴും പോകുന്ന ആ തത്വത്തിലേക്കാണ് പോകുന്നത്. ബാക്കി ഇങ്ങനെയുള്ള യുക്തിവാദങ്ങളിലും ന്യായങ്ങളിലൊന്നുമല്ല. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എവിടെയായാലും പരമാത്മഗ്രഹണം എന്ന് വെച്ചാൽ തത്വഗ്രഹണം, അതാണ് വേണ്ടത് ശ്രുതിയിൽ എന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തള്ളിക്കളയുക, ആവശ്യമില്ലാത്തതാണ് എന്ന് അവസാനം ഭാഷ്യകാരൻ പറയും. കസ്മാ അവധാരണ, അവധാരണ കൊണ്ട് അതെങ്ങനെ? പരമാത്മഗ്രഹണേഹി പ്രാഗുത്പത്തേർ ആത്മൈകത്വ അവധാരണം ആഞ്ചസമാവകൽപ്പത എന്ന് പറയുന്നു. അവിടെ ഐതിരേയത്തിൽ ആത്മാവാ ഇതം ഏക ഏവ പറഞ്ഞല്ലേ, ഏക ഏവ. ഈ ഏക ഏവ എന്ന് പറയുന്നതിന് പരമാത്മാവിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ, പ്രജാപതിയെ കുറിച്ചൊന്നും അത് പറയാൻ പറ്റത്തില്ല. പ്രജാപതി ഏകനല്ല. പ്രജാപതിയുടെ വരുമ്പം തന്നെ ഇവിടെ ദ്വൈതം വന്നു കഴിഞ്ഞു. അപ്പൊ ഏക ഏവ എന്നുള്ള അവധാരണം കൊണ്ട്, നിശ്ചയം കൊണ്ട് ഏകമേവ അദ്വിതീയം ബ്രഹ്മ ഇവിടെയൊക്കെ അങ്ങനെയാണ്. സൃഷ്ടിക്കുന്നു മുമ്പ് ഏകനായ പരമാത്മാവ് മാത്രമായിരുന്നു. ബാക്കി കഥകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പല കഥകളും നമുക്ക് പൊട്ടക്കഥ പോലെ പോകും, പലതും നമ്മുടെ യുക്തിക്ക് നിരക്കാതെ വരും. പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരായിത്തീരും. തത്വത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, അത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധി വേണം, അത് വേണം. അതുകൊണ്ടാണ് പറയുന്നത് ഈ മനുഷ്യന്റെ രൂപത്തിലിരുന്നു കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ മനുഷ്യന്റെ രൂപത്തിനകത്ത് മാത്രമേ വിശേഷ ബുദ്ധി വച്ചിട്ടുള്ളൂ. എന്ന് വിചാരിച്ച് എല്ലാവരും സന്തോഷിക്കേണ്ട, എല്ലാ മനുഷ്യ ശരീരത്തിനും അതില്ല. നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സ്ത്രീകളിൽ പൊതുവെ കുറവാണ്, ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാം. പുരുഷന്മാരിൽ തന്നെ വെറും ശരീരം മാത്രം ഉണ്ടായിട്ട് പോരാ. എന്തായാലും അതിനകത്താണ് ഇതിന് പറ്റിയ ബുദ്ധി വച്ചിരിക്കുന്നതെന്നാണ് ഇനിയും ഭാഷകാരൻ പറയും. ഈ ശരീരത്തിൽ എന്നർത്ഥം. അപ്പൊ അതിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യം, ശരീരം അതേ ഇവിടെ പറയുന്നുള്ളൂ. ആ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധി ഏത് ശരീരത്തിനുണ്ടോ ആ ശരീരം, അതിനിവിടെ പുരുഷ ശരീരമുണ്ട്. അത് ഗ്രഹിക്കാൻ തയ്യാറല്ലാത്തവരെ ഈ ശരീരം ഉള്ളതുകൊണ്ട് അവർ ഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാൻ വകയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, സ്ത്രീകളൊന്നും പുരുഷന്മാരൊന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇവിടെ പരമാത്മാവ് തന്നെ എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഏക ഏവ എന്നുള്ള അവധാരണത്തിന് മുഖ്യാർത്ഥം കിട്ടത്തുള്ളൂ എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അല്ലെങ്കിൽ ആ അർത്ഥം തന്നെ ഗുണമായിപ്പോകും. അതെങ്ങനെയാണെന്നുള്ളത് തുടർന്ന് വിശദീകരിക്കുന്നു.